സൂറത്തുൽ ഇഖ്ലാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാദമു തലാ അലതഹല ഹിന്നലാ ബാമാൻ സലമു മിന്ന ഹിന്നുഹാ ദാഫങ്ങുലു ബേബെൻ ദുനിയ ഹിന്നമാൻ സലമു മിന്ന ഹിന്നുബെ ഖരെ ഖരലിൻ മുഅ്മിനുലിയൻ ലാഖിറ അർറഹ്മാനുർ റഹീം. ഞനുലുമു അലതഹസനുവല്ലതി മിനു സേ ഹിന്നന്തേയ മഹാൻകുട്ടുല സബത്തിൻഡി അലയൻ. قل هو الله احد تكيلابا صلى الله عليه وسلم افوينكو اتلمو علتي من بكلم بخيارين باتولا انين مارغيالا انين توخولولا انين ماهانكوتولا فوفند نميا كفنو حياتو. الله الصمد mansomenna mahankutolu kamalita urginte yato ane bunya mansomen besetile minna haju jara jinola ane nohulleme ya kuluto. lam yalid wa lam yulad mansomen ma jidi mansomen ma uluba hasoto mansomin ma mususoto. walam yakul lahu kufuwan ahad mansomin ma nyohonsoto mansomin manfensoto mense mununyala dafengoluto amanfensoto animimbedendin tohokilinna fentekerin animense mununya amahankutoluto aniala baroluto manso bunyata manso kallankeyata manso seniyata.